സസ്യാഹാരമെന്ന് പറയുന്ന ആ പ്രാക്ടീസ് ആചാരം അതിൻ്റെ ഒരു ദോഷഫലം അങ്ങനെ വന്നു. വളരെ കാലം സസ്യാഹാരികൾ മറ്റുള്ളവരെ മാറ്റി നിർത്തി, അതതിൻ്റെ ഒരു ദോഷഫലമാണ്. സസ്യാഹാരം മാത്രമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മറ്റുള്ളവരെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പം അവർ സസ്യാഹാരികളാണെങ്കിലും ഹിംസകരായിരുന്നു. അപ്പോൾ അവിടെ അഹിംസ എന്ന് പറയുന്ന ഒരാശയം അവിടെ വരുന്നില്ല. നമ്മൾ സസ്യം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ അഹിംസകനാകത്തില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഗുരുവിടെ പ്രാധാന്യം കൊടുക്കുന്ന എന്താണ്? അഹിംസ. അഹിംസയ്ക്ക് വേണ്ടി സസ്യാഹാരിയാകാനാണ് പറയുന്നത്. ഇന്ന് സസ്യാഹാരത്തെ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ച്. വിദേശത്തല്ല, ഇന്ത്യയിൽ. ഇന്ത്യയിൽ വിമർശിക്കുന്നതിന്റെ പ്രധാനമായ കാരണം പറയുന്നത് സസ്യാഹാരം എന്ന് പറയുന്ന ഇങ്ങനെ ആൾക്കാരിൽ ശുദ്ധിബോധമുണ്ടാകും. ശുദ്ധിബോധം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെല്ലാം വെറുക്കപ്പെട്ടവരാകും എന്നാണ്. അത് പ്രത്യേകിച്ചും വരുന്നത് നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ് കൂടുതലും മാംസാഹാരി, ഹിന്ദുക്കൾ പൊതുവെ സസ്യാഹാരി. നല്ലൊരു വിഭാഗം, എല്ലാവരും അങ്ങനെ തന്നെ. ഇന്നും അങ്ങനെ തന്നെ പഴയ അതുപോലെ തന്നെ കോളനികളിലും മറ്റും കഴിയുന്ന ആൾക്കാർ മാംസം ഭക്ഷിക്കും. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റാറ്റസിലൊക്കെ ജീവിക്കുന്ന ഹിന്ദുക്കളുടെ നല്ലൊരു വിഭാഗം സസ്യാഹാരികളാണ്. അപ്പോൾ അവർ ഈ മാംസം ഭക്ഷിക്കുന്ന എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മുസ്ലിങ്ങളെ അവർ വെറുക്കപ്പെട്ടവരായും അകറ്റേണ്ടവരായും കാണും. ഇത് പണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ നടന്ന ഒരു സംഭവമാണ്. ഇന്ന് ആ രീതിയിൽ മാറിയിരിക്കുന്നത്. അത് ഇപ്പോൾ ഹിന്ദുക്കൾ താമസിക്കുന്ന, പൊതുവെ നമ്മൾ കാണുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാറി മാറി താമസിക്കും. മുസ്ലിങ്ങൾ വന്ന് അവർ ഗ്രൂപ്പായി താമസിക്കും, ഹിന്ദുക്കൾ വേറെ ഗ്രൂപ്പ്. അതിന് നമ്മൾ സാറിന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്, മുസ്ലിങ്ങൾ വളരെ എന്താണ് യോജിപ്പുണ്ട്. അവര് അതുകൊണ്ട് അവരിങ്ങനെ സംഘടിച്ച് ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതാണ്. അത് യോജിപ്പുണ്ടെന്ന് പറയുന്ന ഒരു കാരണം ശരിയാണ്. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെയാണ്, ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾ താമസിക്കുമ്പോൾ ഈ പ്രശ്നം വരും. ഞാൻ കൂടുതലും പറയുന്നത് വടക്കേ ഇന്ത്യയിലാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം മാംസം ഭക്ഷിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്. അവിടെ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മാംസം ഭക്ഷിക്കുന്നവര് ഹിന്ദുക്കളുടെ ഇടയിൽ താമസിക്കുന്ന അവർക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കത്തില്ല. കാരണം പ്രധാന കാരണം ഇതാണ്, അവർ മാംസം ഭക്ഷിക്കുന്നവര്. അതൊക്കെ വടക്കേന്ത്യയിൽ പല സ്ഥലങ്ങളിലും വളരെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ മാംസം ഭക്ഷിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ശുദ്ധരാണ്, മറ്റുള്ളവർ അശുദ്ധരാണെന്നുള്ള ഒരു വിചാരം. അവരാണെങ്കിലോ അവർ ശീലിച്ചു വന്നതാണ്, അവർ മാംസഭക്ഷണം ഉപേക്ഷിക്കാത്തവര്. അപ്പോൾ ഇവിടെ ഈ മതപരമായ സ്പർദ്ധ അകൽച്ച ഉണ്ടാകുന്നതിന് ഒരു പ്രധാനമായ കാരണമായി നിൽക്കുന്നത് ഈ സസ്യാഹാരശീലവും മാംസാഹാരശീലവും. അത് പ്രായോഗികമായി യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ അവരുടെ പക്ഷത്തു നിന്ന് എന്തായാലും അവർ അവരുടെ സസ്യാഹാര ശീലം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾക്കാണെങ്കിലോ അവർക്കത് ഒഴിവാക്കാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇതിനെങ്ങനെ ഇവർ കൂടിച്ചേരുന്നതിന് ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത് ഈ രണ്ടു തരത്തിലുള്ള ഭക്ഷണ രീതിയാണ്. നമുക്ക് കേരളത്തിൽ അത്ര മനസ്സിലാകത്തില്ല, വടക്കേ ഇന്ത്യയിലൊക്കെ അത് വളരെ സ്പഷ്ടമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഹിന്ദുക്കൾക്കും താമസിക്കാൻ പറ്റില്ല, ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾക്കും താമസിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരകലും, അവരുടെ ഭക്ഷണ രീതികൾ ശരിയാകത്തില്ല, പൊരുത്തപ്പെടത്തില്ല. അപ്പോൾ പലയിടത്തും നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതാണ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുകളിലുണ്ട്. അപ്പൊ പ്യുവർ വെജിറ്റേറിയൻ എന്ന് വെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇവിടെ മുസ്ലിങ്ങൾ കയറത്തില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളും കയറും ഹിന്ദുക്കളും കയറും. അപ്പൊ അത് മതപരമായ ഒരു അകൽച്ച തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾ തമ്മില് യോജിക്കുന്നതിന് പകരം ഒരകൾച്ച അതുണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്കും പ്രശ്നമല്ല, പക്ഷെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കൂടെ ആകെ 2% ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ഒരു വലിയ വിഷയമില്ല, അവര് ചുരുങ്ങിയ ചില പോക്കറ്റുകളിലേ ഉള്ളൂ. അപ്പോ ഇതൊരു വലിയ വിഷയമാണ്. ഇന്ത്യയിൽ ജനങ്ങളുടെ യോജിപ്പിന് തന്നെ ഇതൊരു വലിയ തടസ്സമായി. അപ്പൊ അതിനുള്ള പരിഹാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സസ്യം സസ്യാഹാര ആവശ്യമുള്ളവർ അത് കഴിക്കട്ടെ, മാംസാഹാരമുള്ളവർ അത് കഴിക്കട്ടെ, ഇവർ തമ്മിലുള്ള വെറുപ്പ് വിദ്വേഷം അത് മാറ്റിവെക്കുക എന്നുള്ള ആ വെറുപ്പും വിദ്വേഷവും മാറ്റിവെക്കുന്നതാണ് അഹിംസ എന്ന് പറയുന്നത്. വെറുപ്പ് വിദ്വേഷം എന്ന് പറയുന്നൊരു ഹിംസാത്മകമായ നിലപാടാണ്. അപ്പോ എന്തുവരും, ഭക്ഷണം എന്ന് പറയുന്ന അവനവന്റെ തെരഞ്ഞെടുപ്പായിട്ട് അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ സർക്കാരുകളൊക്കെ തന്നെ മാംസഭക്ഷണം തടയാൻ ശ്രമിക്കുന്നത്, സസ്യഭക്ഷണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്, അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ലക്ഷദ്വീപിൽ തന്നെ അത് കടലിന്റെ നടുക്കാണ് അവർ കിടക്കുന്നത്, ചുറ്റും കടലാണ്, അവർ ഭക്ഷിക്കുന്ന മത്സ്യമാണ്, മാംസം ഭക്ഷിക്കുവാനും അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് അവിടെ വന്നപ്പോ അവർ അവിടെ തടഞ്ഞു. പുതിയ ഗവൺമെന്റ് നയം മാംസം ഭക്ഷിക്കാൻ പറഞ്ഞു, കോടതി ഇടപെട്ടു. കോടതി പറഞ്ഞു എന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കഴിക്കട്ടെ, അതിനൊന്നും സർക്കാരിന് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സസ്യാഹാരികൾ മാത്രമുള്ളിടത്ത് ശരി, അവരത് കഴിക്കട്ടെ, മാംസം കഴിക്കുന്നുള്ളൊരു. അതുകൊണ്ട് ഇതൊരു നിസ്സാരമായ കാര്യമല്ല ഇന്നത്തെ ഈ സസ്യാഹാരവും മാംസാഹാരവും എന്ന് പറയുന്നത്. വലിയൊരു ഒരു രാഷ്ട്രീയ വിഷയം കൂടെയാണ്. ഒരു ഇതൊന്നും എഴുതിയിരുന്ന കാലത്ത് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല, ഇന്നത് രാഷ്ട്രീയ വിഷയമാണ്. അവിടെ ഭക്ഷണം എന്തെന്ന് വെച്ചാൽ അവരവർക്ക് ഇഷ്ടമുള്ള കഴിക്കട്ടെ, പിന്നെ എന്താണോ വെറുപ്പും വിദ്വേഷവും പരസ്പരം അതിന്റെ പേരിൽ വളർത്താതിരിക്കുക, ഇതാ ഉള്ളതിന്റെ പേര് ഇതിനുള്ള പരിഹാരം. അതിന്റെ പേരെ പരിഹാരം. പിന്നെ എന്താ ചോദിച്ചത് ചോദ്യം? ചോദ്യം എന്താണ് ചോദിച്ചത്? മറന്നുപോയോ? അല്ല എന്തോ ചോദിച്ചിരുന്നുണ്ട്. എന്താണ് അത് മഹാഭാരതത്തിൽ ഉദ്യോഗ പർവത്തിലുണ്ട്. രണ്ടുപേരും കൂടെ മദ്യപിക്കുന്നു. അർജുനന്റെ ശ്രീകൃഷ്ണന്റെ കാല് അർജുനന്റെ മടിയിലും അർജുനന്റെ കാല് അർജുനന്റെ ഭാര്യയുടെ മടിയിലും അങ്ങനെ ഇരുന്നു കൊണ്ടാണ് മദ്യപിക്കുന്നത്. അതൊക്കെ ഉണ്ട്, പഴയകാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സീത മദ്യം മദ്യപിക്കുന്നു, സീത മദ്യം ഉപയോഗിച്ച് പൂജ നടത്തുന്നതും എല്ലാം രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പണ്ടത്. പിന്നെ മാംസം ഉപയോഗിക്കുന്നത് വളരെ വ്യക്തമായും നമ്മുടെ ഈ ദൈവങ്ങളെല്ലാവരും മാംസപ്രിയരായിരുന്നു. രാമൻ തിന്ന് വേട്ടയാടി കൊണ്ടുവന്ന കാട്ടിലായിരുന്നു വേറെന്താ കഴിക്കും, ധാരാളം കഴിച്ചിരുന്നു. ആര് പറഞ്ഞു അത് രാമായണം വായിച്ചിട്ടില്ലാത്ത? രാമായണത്തിൽ സ്പഷ്ടമായി വേട്ടയാടിക്കൊണ്ടുവരുന്ന പന്നി ആമ ഇതിനെയൊക്കെ വേട്ടയാടിക്കൊണ്ടുവന്ന് രക്തം പാർന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ശവങ്ങളുമായിട്ട് രാമൻ കൊണ്ടുവരുന്നതും പിന്നെ അതിനെ ഉണക്കുന്നതും എന്നും ഈ പണിക്ക് പോകണ്ടല്ലോ. സീതയിരുന്ന് ഉണക്കുന്നതും എല്ലാ രാമായണത്തിലുണ്ട്. പത്മീ രാമായണം ആരും വായിക്കാറില്ല. അതർ വായിക്കുന്ന എഴുത്തച്ഛൻ രാമായണം, അതിനകത്തൊന്നുമില്ല. അതൊക്കെ പഴയകാലത്ത് അല്ല. പിന്നെ എന്ത് ചെയ്യും? കാട്ടിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ മാംസമില്ലാതെ എന്താ തിന്നുന്നത്? പഴങ്ങളത്രയും കിട്ടും. അത് ശരിയാണ്. പിന്നെ ഈ ഭഗവതിയുടെ ഉത്തരരാമായണത്തിൽ വളരെ രസകരമായ ഒരു കാര്യം കൂടെയുണ്ട്. അവരെ സംഭാഷണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. വസിഷ്ഠൻ വന്നപ്പോൾ ഭാര്യയോടുകൂടിയാ വരുന്നു. വസിഷ്ഠൻ വരുമ്പോഴത്തേക്ക് കപില എന്ന് പറയുന്ന ഒരു 2.5 വയസ്സ് പ്രായമുള്ള പശുക്കുട്ടി അറുത്ത് കറി വെച്ചു. അത് കഴിഞ്ഞ ഇവിടെ ജനകൻ വരുന്നുണ്ട്. നമുക്ക് വസിഷ്ഠൻ ആരാണ്? പുരോഹിതനാണ്. ജനകനാണെങ്കിലോ രാജാവാണ്. ജനകൻ വന്നപ്പോൾ ജനകനും മതവർക്കം കൊടുത്തു. പക്ഷെ ജനകന് മാംസം കൊടുത്തില്ല. മാംസാത്ന മതവർക്കം, മാംസം കൂടാതെ മതവർക്കം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ മാംസത്തോടുകൂടി മതവർക്കം വന്ന് പുരോഹിതനാണ് നിർബന്ധം. വാൽമീകിയാണ് കൊടുക്കുന്നത്. അത് പുരോഹിതനല്ലെങ്കിൽ എന്താണ്? മധുപർക്കത്തിൽ മാംസം വേണമെന്ന് നിർബന്ധമില്ല. അതും അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വൃദ്ധനായ ജനകൻ വന്നപ്പോ ജനകന് മധുപർക്കത്തിൽ മാംസം ഉപയോഗിച്ചില്ല. നമ്മൾ ധരിക്കുന്ന എന്താണ്? പഴയകാലത്ത് ക്ഷത്രിയന്മാരൊക്കെയാണ് രാജാക്കന്മാർ വേട്ടയാളി മാംസമൊക്കെ കഴിച്ചിരുന്നത്. ഈ പറഞ്ഞതുപോലെ ബ്രാഹ്മണരൊന്നും കഴിച്ചിരുന്നത്. ഇവിടെ നേരെ തിരിച്ചാ പറയുന്നത്. പശുക്കുട്ടി അറുത്തു കൊടുത്ത ആർക്ക്? പുരോഹിതൻ വസിഷ്ഠൻ. വെറും ജ്യൂസ് കൊടുത്ത ആർക്ക്? വെജിറ്റബിൾ ജ്യൂസ് ആർക്ക് കൊടുത്ത്? ജനകൻ. അപ്പോൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നാരാ പണ്ട്? എന്നിട്ടാണ് ഇപ്പോൾ ഒരു പശുവിനെ തിന്നെന്നും പറഞ്ഞ ആൾക്കാരെ തല്ലിപ്പോയിട്ട് എന്മാരെയൊക്കെ എങ്ങനെ ബോധവൽക്കരിക്കും? എങ്ങനെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലാകും? അതാണ് ചോദിച്ച ഇതാണ്. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ശരീരഘടന മാംസ ബുക്കുകൾക്ക് അനുകൂലമാണോ അത് സസ്യ ബുക്കുകൾക്ക് അനുകൂലമാണോ? ഇതിന് പഴയകാലത്തെ രണ്ടു കൂട്ടരും രണ്ട് പക്ഷത്ത് നിന്നാണ് തർക്കിക്കുന്നത്. മാംസ ബുക്കുകൾ പറയും പല കാര്യങ്ങളും. അവർ പറയും സസ്യങ്ങളിലുള്ള ഒരു പ്രധാന ഘടകമാണ് സെല്ലുലോസ്. സെല്ലുലോസ് സെമി സെല്ലുലോസ് ഒന്നും ദഹിപ്പിക്കുന്നതിനുള്ള എൻസൈമുകളും നമ്മുടെ ആമാശയത്തിൽ ഇല്ല. അതുകൊണ്ട് സസ്യാഹാരം മനുഷ്യന് പറ്റിയല്ല. പ്യുർ സസ്യം എന്നവർ പറയും. മറ്റ് സസ്യാഹാരികൾ പറയും അങ്ങനെയല്ല. പിന്നെ മാംസം എന്ന് പറയുന്നത് മനുഷ്യന് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, പാകം ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാംസാഹാരം അല്ല മനുഷ്യൻ. പല കാരണങ്ങളും പറയും, ശരീരഘടനയും അതും ഇതും എല്ലാം പറഞ്ഞിട്ട് പറയും. അത് മനുഷ്യന് പറ്റിയത് മാംസാഹാരമല്ല സസ്യാഹാരമല്ല. ഇത് ആര് ഏതിനെ പിന്തുടരുന്നോ അവരാ പക്ഷത്ത് നിന്ന് ആണ് തർക്കിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ പക്ഷം പറയാനുള്ള ന്യായങ്ങളുണ്ട്. മാംസാഹാരികൾക്ക് പറയാം മാംസം, ഒരുപാട് കാരണങ്ങൾ അവർക്ക് പറയാനുണ്ട്. സസ്യാഹാരികൾക്കുണ്ട്. പക്ഷെ ഇന്ന് ആഹാരം ഏതടിസ്ഥാനത്തിലാണ് ആഹാരത്തെ കാണുന്നു എന്നുള്ളതാണ്. ഹെൽത്ത് വൈസാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യത്തിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് അനുയോജ്യമായ ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് ഇന്ന് പൊതുവേ ഉള്ള അഭിപ്രായം. ഈ രണ്ട് എക്സ്ട്രീമുകളിലും ആൾക്കാരുണ്ട്. മാംസം തന്നെ ഭക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്. സസ്യം തന്നെ ഭക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്. ഇത് രണ്ടും വിട്ടിട്ട് ഒരു എന്താണ് ആരോഗ്യപരമായ രീതിയിൽ ഇന്ന് പറയുന്ന ഒരു ഇതിന്റെ മധ്യഭാഗത്ത് നിന്ന് പറയുന്നവർ പറയുന്നത് മനുഷ്യൻ മിശ്രബുക്കാണ്. എന്നുവെച്ചാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ വളർച്ച, അതിനാവശ്യമുള്ള പോഷകങ്ങൾ എന്ന് വെച്ചാൽ വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇത് മനുഷ്യന് പര്യാപ്തമായ അളവിൽ കിട്ടണമെങ്കിൽ ഇത് രണ്ടും മിക്സായിരിക്കണമെന്നാണ് ഡോക്ടർമാരുടെ പൊതുവെയുള്ള ഒരു അഭിപ്രായം. പൊതുവെ സ്വീകാര്യമായ അതിനാണ് മിശ്ര ബുക്ക് എന്ന് പറയുന്നത്. അപ്പോ അത് മാംസത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അത് സസ്യങ്ങൾ വളരെ കുറവാണ്. ബി12 സസ്യങ്ങളിൽ കുറവാണ്. വൈറ്റമിൻ ഡി സസ്യങ്ങളിൽ കുറവാണ്. സി കുറവാണ്. ഇങ്ങനെ പല മൂലകങ്ങളും സസ്യങ്ങളിൽ നിന്നും മാത്രം കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇത് ആരോഗ്യദൃഷ്ടിയിൽ പറയുന്നതാണ്. പല ഘടകങ്ങളും അപ്പം അതിന് വേണ്ടിയിട്ട് മാംസാഹാരവും വേണം. അതുകൊണ്ട് ഇത് എന്താണോ അവർ പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നു. ഒരു ആരോഗ്യ രക്ഷയെന്നുള്ളതാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ പൊതുവെ രണ്ടു പക്ഷത്തിലും പിടിക്കാത്ത ഡോക്ടർമാർ ബാലൻസ്ഡ് ഡയറ്റാണ് പറയുന്നത്. നിങ്ങൾക്ക് മാംസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പറയും മത്സ്യം എങ്ങനെ കഴിക്കും. കാരണം ചില ഘടകങ്ങൾ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അത് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ പറയുന്നത് പല ന്യൂട്രീഷ്യൻസും നമ്മുടെ നമുക്ക് ഇല്ലാതെ വരും. അതേസമയം സസ്യാഹാരത്തിന്റെ പ്രയോജനങ്ങൾ അത് ഡോക്ടർമാർ അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം സസ്യാഹാരം ശീലിച്ചിട്ടുള്ളവർക്ക് ഡിമെൻഷ്യ പ്രായമായുമ്പോൾ ഓർമ്മ കുറവ് അത് പൊതുവെയുള്ള പഠനങ്ങളെല്ലാം അമേരിക്കയിലൊക്കെ നടത്തിയിട്ടുണ്ട്. പഠനങ്ങളൊക്കെ അത് വളരെ കുറവാണ്. സസ്യം ശീലിച്ചിട്ടുള്ളവരുടെ ഡിമെൻഷ്യ കുറവ് എന്ന് വെച്ചാൽ ഓർമ്മ കുറവ്. പ്രായമായ ബന്ധുക്കൾക്ക് വളരെ കൂടുതലായി വരുന്നുണ്ട്. അത് സസ്യം ശീലിക്കുന്നവരുടെ കുറവാണെന്നാണ്. അതുപോലെ തന്നെ ക്യാൻസറിന്റെ സാധ്യത സസ്യാഹാരികളിൽ കുറവാണ് മാംസാഹാരികളെ അപേക്ഷിച്ച്. ഇതൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അത് സസ്യാഹാരികൾക്ക് ഇങ്ങനെയുള്ള ചില ബെനിഫിറ്റുകളുണ്ട്. പക്ഷെ ഈ വീഗനിസം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ആനിമൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കില്ല എന്ന് വാശി പിടിക്കുന്നവർ, അവർക്ക് മാൽ ന്യൂട്രീഷൻ അവരെയൊക്കെ പരിശോധിക്കുന്ന ഡോക്ടർമാർ പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അതിന് പിന്നെ അവർ പലതരത്തിലുള്ള ഡയറ്റുകൾ, കീറ്റോ ഡയറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഡയറ്റുകൾ, വെജിറ്റബിൾ വെജിറ്റേറിയൻ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഡയറ്റുകൾ ഇന്നുണ്ട്. ആൾക്കാർ ശീലിക്കുന്നുണ്ട് പലതും. ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഇങ്ങനെയൊക്കെ പറയുന്ന പല ഇതിനും പ്രചാരം കൂടി വരികയാണ്. സസ്യങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതും ഉണ്ട്. പക്ഷെ പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന മനുഷ്യൻ മിശ്ര ബുക്കാണ്. അവന് ഇതെല്ലാം കുറേശ്ശെ ആവശ്യമുണ്ടെന്നുള്ള ഒരു പക്ഷമാണ്. അത് എങ്ങനെ ശരീര ആരോഗ്യത്തെ കണക്കിലെടുക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. അതായത് നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ നമ്മളേതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് പറയുന്ന. അതുകൊണ്ട് സസ്യാഹാരം എന്നുള്ളതിനല്ല ഇവിടെ പ്രാധാന്യം. ഇവിടെ പ്രാധാന്യം എന്തിനാണോ അഹിംസ. ഈ വീഗൻസ് പറയുന്നു അതാണ്, ഞങ്ങൾ എന്തുകൊണ്ട് സസ്യാഹാരിയാകുന്നു. ശരിക്കും ഗുരുദേവൻ പറയുന്ന ആശയമാണ് അവർ പറയുന്നത്. പറയുന്നത് ഞങ്ങൾക്ക് ജന്തുപീഡ ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പ്രാണികളെ ഒരു തരത്തിൽ ഉപദ്രവിക്കും കൂടെ. അതുകൊണ്ടാണ് അവർ ഡയറി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഡയറി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ വീട്ടിലെ ഒരു പശു വളർത്തും പോലെ അല്ല. വിദേശങ്ങളൊക്കെ ഡയറികളെന്ന് വെച്ചാൽ പശുവിനെ പീഡിപ്പിക്കുകയാണ്. പശുവിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലല്ല അതിനെ വളർത്തുന്നത്. കൃത്രിമമായ സാഹചര്യങ്ങൾ, ഒരു പശുവിന് 40 ലിറ്റർ പാലൊക്കെ കറക്കത്തക്ക രീതിയിൽ അതിന് ഒരുപാട് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി പ്രത്യേക രീതിയിൽ നടത്തി അത് പശുവിനെ സംബന്ധിച്ച് കുറെ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുന്ന ഇതാണത്. അതൊക്കെ പ്രാണികൾക്ക് പീഡനമാണെന്നാണ്. മീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കാളകളൊക്കെ വർഷങ്ങൾ അനങ്ങാതെ നിർത്തിയിട്ട് ചെറിയ ഇങ്ങനെയുള്ള ചെറിയ കേജികൾ കൂടുകൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കയറ്റി അനങ്ങാതെ നിർത്തും. കാരണം ഇത് അനങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മസിലുകൾ കട്ടിയാവും. അപ്പൊ അതിന്റെ മസിലുകൾ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ അനങ്ങാസം മതിക്കത്തില്ല. അങ്ങനെ നിർത്തി അതിനൊരുപാട് കൃത്രിമ ആഹാരങ്ങളൊക്കെ കൊടുത്ത് വലിയ ഈ മസിൽ വളരുന്നുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്ത് വലിയ മസിലുണ്ടാക്കി അതിനെ. അത് മാത്രമല്ല, ചിലരെന്തെന്ന് വെച്ചാൽ ഈ ഉരുളം തടിയുണ്ട്, ഈ തടി വെച്ച് ഡെയിലിൻ്റെ പുറത്ത് തല്ലിക്കൊണ്ടിരിക്കും മാംസത്തിന് അയവ് വരുത്താൻ വേണ്ടി ജീവനോടെ, എന്നിട്ടാണ് പിന്നെ അറക്കുന്നത് വളർത്തി. അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരത ചെയ്താണ് വിദേശത്തൊക്കെ ഈ മീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഒരു മീറ്റ് അനിമൽ പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കുമായിരിക്കും, പാല് പോലും ഉപയോഗിക്കത്തില്ല. കൃത്രിമത്വം പശുവിനെ അങ്ങനെ വളർത്തെങ്കിൽ എന്ത് വേണോ അതിന് സ്വാഭാവികമായ കെട്ടിയിടാതെ തുറന്ന പുൽമേടുകളിൽ വളർത്തിവിട്ട് അതിൽ കൃത്രിമമായി യാതൊന്നും ചെയ്യാതെ സ്വാഭാവിക രീതിയിൽ പ്രജനനം നടന്ന് അതിൽ നിന്നുണ്ടാകുന്ന പാല് അതിൻ്റെ കുട്ടി ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അത് ഉപയോഗിക്കും. അതൊന്നും ഇപ്പോൾ മനുഷ്യന് സാധ്യമായ കാര്യങ്ങളല്ല. അപ്പോൾ അഹിംസാവ്രതം അവർ കർശനമായി പാലിക്കുന്നതുകൊണ്ടാണ് അവർ പാലുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ പ്രാധാന്യം അഹിംസയ്ക്കാണ്. അപ്പം അങ്ങനെ അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് സസ്യാഹാരം എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ ഉള്ളൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ടേബിളിൽ പോയിരുന്നു കഴിഞ്ഞാൽ, ഒരു ഹോട്ടലിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു ടേബിളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതാണ് ചിലപ്പോൾ സസ്യാഹാരം ഓർഡർ ചെയ്യും. നമ്മൾ മാംസാഹാരം ആയിരിക്കും കഴിക്കുന്നത്, രണ്ടു കൂട്ടർക്കും അത് പരാതിയില്ല. അയാൾ മാംസം കഴിക്കുന്നു, സസ്യം കഴിക്കുന്നു, അകൽച്ചയില്ല. അവർക്കൊരു ടേബിളിൽ ഇരുന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. അപ്പോൾ അത് സസ്യാഹാരം എന്ന് പറയുന്ന മനുഷ്യരിൽ വെറുപ്പുണ്ടാക്കുന്നുണ്ട്. മാംസാഹാരം ആയാലും അങ്ങനെ ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. അവരവർക്ക് ഇഷ്ടമുള്ള അവരവർ കഴിക്കും, എന്നിട്ട് എഴുന്നേറ്റ് പോകും. ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ എന്താണ് പ്യുവർ വെജിറ്റേറിയൻ വരുന്നത്? എന്തുകൊണ്ടാണ്? ഈ വെറുപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ സസ്യാഹാരത്തിന്റെ ഒരു പ്രശ്നം പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ, അത് മനുഷ്യരിൽ അകൽച്ച ഉണ്ടാക്കുന്നു, വെറുപ്പുണ്ടാക്കുന്നു. മാംസാഹാരം അത് തന്നെ ചെയ്യുന്നു. ഇങ്ങനെ രണ്ടും രണ്ടു കൂട്ടർ. പക്ഷേ വിദേശത്ത് ഇങ്ങനെ ഇതിനേക്കാൾ കൂടുതൽ, നമ്മുടെ ഇവിടുത്തെ സസ്യാഹാരികളെല്ലാം പാലും പാലിന്റെ പശുവിന്റെ പ്രൊഡക്റ്റുകളെല്ലാം അവർ ഉപയോഗിക്കും. പക്ഷേ അവിടെയൊക്കെ അത് ഉപയോഗിക്കാത്തവർ പോലും പരസ്പരം അവർക്ക് വിരോധമില്ല ആ ഭക്ഷണത്തിന്റെ പേര്. അങ്ങനൊരു പ്രത്യേകത യൂറോപ്പിലും മറ്റുമൊക്കെ പലരും അവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട്. അത് നല്ല ഇതാണ്. അത് ഇന്ത്യയിലില്ല. അപ്പോൾ സസ്യാഹാരം എന്ന് പറയുന്നതായാലും ശരി, മാംസാഹാരമായാലും ശരി, അത് മനുഷ്യരിൽ വെറുപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ദോഷം ചെയ്യുന്നു. ഇന്നത്തെ പരിസ്ഥിതി ഞാൻ പറയുകയാണ്. അപ്പൊ അത് അവരവരുടെ ചോയ്സ് ആയിരിക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കണം, ഇനി കഴിക്കാതിരിക്കണം. മറ്റുള്ളവരുടെ പ്ലേറ്റിൽ എന്തിരിക്കുന്നു നമ്മൾ നോക്കാൻ പോകരുത്. അവനിഷ്ടമുള്ളവൻ കഴിക്കട്ടെ. അപ്പൊ മനുഷ്യന് ഇത് രണ്ടുമാണ്. പിന്നെ പൊതുവെ അത് അംഗീകരിച്ചിരിക്കുകയാണ്. മനുഷ്യന് മിശ്ര ബുക്കായിട്ടാണ് പൊതുവെ എല്ലാവരും, ഈ പക്ഷപാതം പഠിക്കാത്ത എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരാൾ എന്തിന് സസ്യബുക്ക് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അഹിംസ. അഹിംസ എന്ന് പറയുന്ന ഒരു വൃത്തത്തെ ഒരാൾക്ക് ജീവിതത്തിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സസ്യബുക്ക് ആയാലേ പറ്റും. അഹിംസ എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും അർത്ഥമുള്ള എന്താണ്? പ്രാണിപീഡ, മൃഗങ്ങളെ ഉപദ്രവിക്കുക. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു, അത് അതിന് ഒരു കാരണമുണ്ട്. കാരണം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റ് സസ്യങ്ങളൊക്കെ വെച്ച് മനുഷ്യനുമായിട്ട് വളരെ പ്രകടമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ജീവിയാണ്. നമ്മൾ വിളിച്ചാൽ അവരും, പോകാൻ പറഞ്ഞാൽ പോകും, ആഹാരം കൊടുത്താൽ നന്ദി കാണിക്കും, മനുഷ്യനോട് സ്നേഹം കാണിക്കും. ഇതൊക്കെ പ്രകടമായി കാണിക്കുന്നതാണ് മൃഗങ്ങൾ. അപ്പോൾ ഒന്നിന് ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ നമ്മൾ പാകം ചെയ്യുന്ന അരിയിലും ജീവനുണ്ട്, നെല്ലായിരിക്കുമ്പോൾ അതിനകത്ത് ജീവനുണ്ട്. പക്ഷേ അതല്ല വിഷയം. അപ്പൊ ജീവനെ ഹിംസിക്കുക എന്നുള്ളതല്ല, ജീവനെ ഹിംസിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ സസ്യാഹാരത്തിലും ഹിംസയുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു തർക്കമാണ്. സസ്യാഹാരത്തിൽ ജീവനുണ്ട്, പക്ഷെ മനുഷ്യനെന്താണ് അതുമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ വേദനയിൽ മനുഷ്യന് ദുഃഖം തോന്നുന്നത്. ഇതുപോലെയുള്ള നമുക്ക് എന്തിനോടാണോ ആത്മബന്ധം വരുന്നത് അതിൻ്റെ വേദനയിൽ നമുക്ക് ദുഃഖം വരും. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ അമ്മ കുട്ടികളൊക്കെ മരിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന വേദന വഴിയിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്? എവിടെയാണ് ആത്മബന്ധം ഉണ്ടാകുന്നത്, അവരുടെ വേദനയിൽ നമുക്ക് ദുഃഖം വരും. അപ്പോ ഈ മൃഗങ്ങളെന്ന് പറയുന്ന ആ ജീവി വർഗം മനുഷ്യനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ജീവികളുടെ ഹിംസയിലും മനുഷ്യന് വേദന ഉണ്ടാകുന്നത്. ഇനി സസ്യങ്ങൾ, സസ്യങ്ങളിലും എന്താണ്, സസ്യങ്ങൾ ജീവനുണ്ട്, വികാരങ്ങളുണ്ട്. പക്ഷെ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതെല്ലാം മൃഗങ്ങൾക്കുള്ള പോലെ അതിനുണ്ട്. അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു ആത്മബന്ധം അതുമായിട്ട് മനുഷ്യന് ഉണ്ടാകുന്നില്ല, സ്വാഭാവികമായും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതിന്റെ വേദനയിൽ അവന് അന്യന്റെ വേദന പോലെയാണ്. തന്റെ സ്വന്തം ആൾക്കാരുടെ വേദനയും അന്യന്റെ വേദന എങ്ങനെയാണോ വേറെ വേറെ കാണുന്നത്, അതുപോലെ മനുഷ്യൻ സസ്യങ്ങളുടെ വേദനയെ അവൻ സ്വാംശീകരിക്കുന്നില്ല. അതുകൊണ്ട് അതിലവന് കുറ്റബോധം തോന്നുന്നില്ല, അവന് വിഷാദം ഉണ്ടാകുന്നില്ല. മൃഗങ്ങളെങ്ങനെയാണ്? മൃഗങ്ങളും മനുഷ്യനും ഒരുപാട് സ്വാധീനിക്കുന്നു. ഏത് മൃഗമായാലും അതോ ഒരു കാരണം. പിന്നീട് മറ്റൊന്ന്, മൃഗങ്ങളിലങ്ങനെ ഒരു കൂടുതൽ മൃഗങ്ങളിൽ വരുന്നത് ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ മൃഗങ്ങൾക്ക് ശോഷണം ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പം മനുഷ്യനിപ്പോൾ അവയർനെസ് ഉണ്ടാകുന്നു മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യമാണ് ഒരു പരിധിവരെ. അപ്പം അതിൻ്റെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് മൃഗങ്ങളെ കൊല്ലുന്നതിൽ നിന്നും കേട്ടയാളൽ പോലുള്ള രീതിയിൽ മൃഗങ്ങളെ കൊല്ലുന്നത് അത് മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളൊരു ഘട്ടമുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്താണ്, ഇന്നിപ്പോൾ മനുഷ്യൻ കൃത്രിമമായി മാംസം ഉണ്ടാക്കുന്നു. പുറമേ ഏത് മൃഗത്തിന്റെ മാംസത്തിനും തുല്യമായ ഗുണവും രുചിയുമുണ്ട്. മാംസയുദ്ധം മനുഷ്യൻ ഉണ്ടാകുന്നു. ഭാവിയിലെയും മൃഗങ്ങളെ കൊല്ലാതെ തന്നെ മനുഷ്യന് മാംസം കഴിച്ചാൽ പോരെ? അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്കും കഴിക്കാം, സ്വാമിമാർക്കും കഴിക്കാം. കാരണം ഒന്നിനും കൊല്ലുന്നില്ലല്ലോ, അഹിംസ കൊണ്ടല്ലേ കൊല്ലരുതെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ എന്താണ്, പുറത്തു പോയി മാംസം വാങ്ങിച്ചുകൊണ്ട് വരാം, അത് ഒരു സ്റ്റെം സെല്ലിൽ നിന്ന് തന്നെ എത്ര കിൻഡൽ മാംസം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു എന്താണ് ശാസ്ത്രീയമായ ഒരു ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഈ ഹിംസയുടെ രുചികരമായ ഭക്ഷണം അതാണല്ലോ മനുഷ്യൻ മാംസം ഭക്ഷിക്കുന്ന എന്തുകൊണ്ടാണ്, രുചികരമായ ഭക്ഷണം എന്നുള്ള രീതിയിലാണ് അതിനോട് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അത് കഴിക്കാം, ഹിംസ വരുന്നില്ല, പിന്നെ ഈ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ നാളെ ഒരു കാലത്ത് അതുപോലെ തന്നെ സസ്യഭക്ഷണങ്ങളും ഇപ്പം തന്നെ കൃത്രിമമായി ഉണ്ടാകുന്നുണ്ട്. ഉണ്ടായിക്കഴിഞ്ഞാൽ സസ്യങ്ങളെ ഇപ്പം എന്താണ്, സസ്യങ്ങളെ കൊല്ലുന്നതും സസ്യങ്ങളെ നശിപ്പിക്കുന്നതും മനുഷ്യനെ ഭാവിയെ ബാധിക്കുന്നതുകൊണ്ട് അതിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതും നാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. സസ്യങ്ങളെയും അതുപോലെ സംരക്ഷിക്കേണ്ടി വരും, മൃഗങ്ങളെയും സംരക്ഷിക്കേണ്ടി വരും. അതൊക്കെ ഭാവിയിൽ വേണ്ടി വരും. എന്നുവെച്ചാൽ ബാലൻസ് ചെയ്യുക എന്നുള്ള കൂടുതലായാലും പ്രശ്നമാണ്. അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ മുയലുകൾ ഒരുപാട് കൂടി. അപ്പോൾ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്തു, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിച്ചു. ഓസ്ട്രേലിയയാണെന്ന് തോന്നുന്നു. മുയലിനെ കൊല്ലുന്നവർക്ക് അവിടെ ഒരുപാടൊക്കെ കൊടുക്കാൻ തുടങ്ങി, ഇത്ര മുയലിനെ കൊന്നാൽ ഇത്ര കാശ്. ഇത് പെരുകിയാലും മനുഷ്യന് പ്രശ്നമായി തീരും, അങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പെരുകുന്നത്? അതിനെ കൊല്ലുന്ന ജീവികളെ കൊന്നു, അതുകൊണ്ടാണ്. മുയലിനെ പിടിച്ചു തരുന്ന ജീവികളെയൊക്കെ അവര് ആദ്യം കൊന്നത്. അപ്പോ മുയൽ പെരുകി. അപ്പോ ഒരു ജീവിയെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ മറ്റൊരു ജീവി ഒരുപാട് വർദ്ധിക്കും. ചേരെ കൊന്നു കഴിഞ്ഞാൽ എരി കൂടും. സ്വാഭാവികമാണ്. അപ്പൊ ചേരയെ പിടിച്ച് അതുകൊണ്ടാണ് ഇപ്പൊ ചേരയെ കൊല്ലാൻ പാടില്ല, ചേരയെ കൊല്ലുന്ന നിരോധിച്ചിരിക്കുകയാണ്. ചേരയെ കൊല്ലാൻ പാടില്ല, അടിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരു പാമ്പിനെ ചേരയെ അടിച്ചു വന്നു കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കും. ഇപ്പോ തല്ലിക്കൊല്ലാൻ പാടില്ല, ഒരാൾ കംപ്ലയിന്റ് കൊടുത്താൽ മതി. ഒരു നീർക്കൂലി വന്നു കഴിഞ്ഞാലും ജയിലിൽ പോകണം. കാരണം എന്തുകൊണ്ട്? ഈ ആവാസ വ്യവസ്ഥയിൽ സന്തുലനത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ നിലനിർത്തേണ്ട ആവശ്യമാണ്. ആ രീതി മനുഷ്യ ഇപ്പം മനസ്സിലാകുന്നു. അതുകൊണ്ട് എന്താണോ ഈ മനുഷ്യൻ മിശ്രബുക്കാണ് എന്നുള്ള കാര്യം ശരിയാണ്. കാരണം ഈ ഒരു പഠനം പറയുന്നതാണ് മനുഷ്യന്റെ ബ്രെയിൻ വികസിക്കാൻ തുടങ്ങിയത്. മാംസം പാകം ചെയ്ത് ഭക്ഷിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ബ്രെയിൻ വികാസം സംഭവിച്ചതെന്നാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ജീവിവർഗങ്ങളിൽ വെച്ച് ശരീരത്തിന് ആനുപാതികമായി നോക്കുമ്പോൾ ഏറ്റവും വലിയ ബ്രെയിനാണ്. ഒന്ന് 400, ഒന്ന് 300, ഒന്ന് 400 ഇടയ്ക്ക് വരും നമ്മുടെ ബ്രെയിൻ. ആനയുടെ ബ്രെയിൻ 5 കിലോ ഉണ്ട്, തിമിംഗലത്തിന്റെ ബ്രെയിൻ 7 കിലോ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്റെ ശരീരം വലുതാണ്. നമ്മുടെ ശരീരം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വലുതാണ്. ഈ തരത്തിലത് വളർന്നത് കാരണം, ഒരു കാരണം പറയുന്നതാണ്, ഇതൊക്കെ ഹൈപ്പോത്തിസിസ് ആണ്. എന്താണ്? മനുഷ്യൻ ആഹാരം പാകം ചെയ്ത് കഴിച്ചു തുടങ്ങി, മാംസവും മറ്റും അങ്ങനെയാണ് വളർന്നതെന്നാണ്. ഒന്ന് ആഹാരം പാകം ചെയ്ത് കഴിച്ചു, പിന്നെ മാംസഭക്ഷണവും കാരണമായി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇന്നിപ്പോൾ മനുഷ്യന് മാംസഭക്ഷണം നിർബന്ധമാണോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ചിലത് പറയുന്നത് സസ്യഭക്ഷണം കൂടാതെ എസ്കിമോകളും മറ്റും അവർക്ക് സസ്യഭക്ഷണം ഒരു വർഷത്തിൽ അവർക്ക് 2 മാസം മാത്രമേ എന്തെങ്കിലും പായനും പുൽച്ചെടികളും ഒക്കെ കിട്ടത്തുള്ളൂ, ബാക്കി 10 മാസം വരെ മാംസഭക്ഷണമാണ്. പക്ഷെ മാംസഭക്ഷണം എന്ന് കഴിഞ്ഞാൽ അവരുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 25 വയസ്സാണ് ആവറേജ്. ചത്തുപോകും. പക്ഷേ നമ്മുടെ ഇവിടെ തന്നെ ജൈനരുണ്ട്, അവര് സസ്യം മാത്രം കഴിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. ഇന്നും അവർക്ക് നല്ല ആരോഗ്യവും ശരാശരി അവർക്ക് നല്ല ആയുസ്സും ഉള്ളവരാണ്. സസ്യഭക്ഷണം കൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, ഭക്ഷണം മാത്രം പോരാ, ഒരു പ്രധാന ഘടകമുണ്ടെന്നാണ്. അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, കാലാവസ്ഥ, അവന്റെ സാമ്പത്തിക സ്ഥിതി, സമുദായ സ്ഥിതി എല്ലാം നോക്കണം. മറ്റൊരു പ്രകൃതിയോട് യുദ്ധം ചെയ്താൽ ജീവിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയും, അതുകൊണ്ടാണ് അവർ മരിച്ചു പോകുന്നത്. ഈ ജൈനന്മാരെന്നൊക്കെ പറയുന്നവർ പൊതുവെ സമ്പന്നരാണ്, പൊതുവെ ബിസിനസ്സുകാരാണ്. അവർക്ക് നല്ല ഭക്ഷണം, സസ്യാഹാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നല്ല ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കണം. നമ്മള് ഇപ്പൊ സസ്യഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മള് കഴിക്കുന്ന കൂടുതൽ കപ്പയാണ്. അപ്പോ അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ആ സമയം സസ്യഭക്ഷണത്തിൽ തന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക, കാരണം മാംസാഹാരികൾ പ്രോട്ടീനാണ് കുറവ് വരുന്നത്. പ്രോട്ടീൻ കൂടുതൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കുക, പയറുവർഗ്ഗങ്ങള് ധാരാളമായി കഴിക്കുക, പിന്നെ പാല് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ പാൽക്കട്ടിയൊക്കെ കഴിക്കുക ഡെയിലി, അല്ലെങ്കിൽ പാല് കഴിക്കുക. പാലും വെള്ളമല്ല. പണ്ട് ഇവിടെ നമ്മൾ ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയില്ല, പണ്ട് നമ്മളെ പറ്റിക്കുമായിരുന്നു. ഒരു ഗ്ലാസ് പാലിന്റെ 10 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് പാലും വെള്ളമെന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. പാലും വെള്ളം അന്നിവിടെ ദാരിദ്ര്യമായിരുന്നു. അതൊരു കാര്യമാണ്. ഈ പാലും വെള്ളമൊന്നും കുടിച്ചിട്ട് ഒരു കാര്യമില്ല. പാൽ അങ്ങനെ വേണമെങ്കിൽ പാല് കഴിക്കും. അതുപോലെ മിൽക്ക് പ്രൊഡക്റ്റുകളൊക്കെ നല്ലതാണ്, പയറ് നല്ലതാണ്. ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത്. ഈ കാശുള്ളവരതൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആരോഗ്യമുള്ള. അല്ല, നമ്മളും സസ്യാഹാരികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ബ്രോങ്കോളി ഇവിടെ പാകം ചെയ്യാറുണ്ടോ? എന്താ അതിന് വലിയ വിലയാണ്? കണ്ടിട്ടുകൊണ്ടുണ്ട്. അങ്ങനെ ഏത് മാർക്കറ്റ്? വെറുതെ തള്ളരുത്. ഇവിടെ അങ്ങ് മാർക്കറ്റ് ഇല്ല. നമ്മുടെ ഇതുപോലെ ഇരിക്കും. ഏതാണ് പൂവ്? കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിനാണ് കുറച്ചുകൂടി പച്ചക്കളറായത്. കോളിഫ്ലവറാണ് ഈ സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള കോളിഫ്ലവറാണ് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. അത് ധാരാളം കിട്ടുന്നതാണ്. ആ കോളിഫ്ലവറാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. നമ്മുടെ ഭക്ഷണത്തിന് ഇത്രയും സാധനങ്ങൾ വേണം. നമ്മൾ കൂടുതലും കഴിക്കുന്ന എന്താണ്? കാർബോഹൈഡ്രേറ്റ്, അത് സ്റ്റാർച്ച് ആവും, ഗ്ലൂക്കോസ് ആവും, അത് ആവശ്യമാണ്. നമ്മുടെ ബ്രെയിനിനാണ് ഏറ്റവും ഗ്ലൂക്കോസ് ആവശ്യമുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ 20% ഉപയോഗിക്കുന്ന ബ്രെയിനാണ്. പക്ഷേ അത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. സ്റ്റാർച്ച് കൂടിക്കഴിയുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ആകുന്നത്. ഈ മലയാളിക്ക് ഇത്രയും പ്രമേയ രോഗികളുണ്ടാകുന്ന ഒരു കാരണം അവരുടെ ബാലൻസ്ഡ് ഡയറ്റ് അല്ല. നമ്മുടെ ഭക്ഷണം അശാസ്ത്രീയമാണ്, നമ്മുടെ ഭക്ഷണ രീതി. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ക്രമേണ വന്നു വന്ന് വന്നാണ് മുഴുവൻ പേരും ഇങ്ങനെ രോഗികളായത്. രാവിലെ ദോശ, ഇഡലി, ഉച്ചക്ക് ചോറ്, രാത്രി ചോറ്, ഇതാണ് നമ്മുടെ ഭക്ഷണം. രോഗിയായി മാറും. വെജിറ്റബിൾസ് നമ്മൾ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. തോരൻ എന്ന് പറഞ്ഞ ഒരു ശകലം, പിന്നെ നമ്മളെന്താണ് അച്ചാർ, കടുമാ, ആദി എല്ലാം വെജിറ്റബിൾസ് ശകലം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സാമ്പാറും അത് കഷണം കാണത്തില്ല, വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കും. ചോറ് കഴിക്കും, രസം, വെള്ളം, എന്താ ഉള്ളത്? ആകെ നമുക്ക് കുറച്ചെങ്കിലും വെജിറ്റബിൾസ് വരുന്ന അവിയലിലാണ് എന്തേ. അത് പക്ഷെ ഒരു തവണ കിട്ടത്തുള്ളൂ, രണ്ടാമത് തന്നാൽ അതിന്റെ ആദ്യത്തെ പകുതിയെ തരത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഭക്ഷണശീലം തന്നെ വേണം. വെജിറ്റേറിയൻ നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മളിപ്പോഴത്തെ ഈ രീതി നല്ലതല്ല. അത് ചോറ് ഒരു തവണ, രണ്ട് തവണ, മൂന്ന് തവണ കഴിച്ച് അങ്ങനെയാണ് ഞാൻ ചോറിനെ എന്റെ ശത്രുവായി പ്രഖ്യാപിച്ചത്. എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ചോറ്. ഞാൻ ചോറ് എന്ന് നിർത്തി എന്നാ വേണ്ട. കുട്ടിക്കാലത്ത് ഇതാണ് കഴിച്ചത്. കഴിച്ച് കഴിച്ച് കഴിച്ച് അതെന്താ, മൂന്ന് നേരം, നാല് നേരം. അപ്പോ മനുഷ്യൻ എന്തായി മാറുന്നു വെച്ചാൽ, നിങ്ങൾ എരുമയെ കണ്ടിട്ടുണ്ട്? എരുമ, എരുമ, എരുമയെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് മെലിഞ്ഞ കാലും രണ്ട് മെലിഞ്ഞ കൈയും, ഇത്രയും വലിയ പയറുമാണ്. മലയാളികളെല്ലാം അതുപോലെ. എന്തുകൊണ്ടാണ്? സസ്യാഹാരത്തിന്റെ ഫലമാണ്. സസ്യാഹാരം കഴിച്ചു കഴിഞ്ഞാൽ എരുമയെ പോലെ ആവും, വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് ശാസ്ത്രീയമായിരിക്കണം. സസ്യാഹാരം കഴിച്ചാൽ തന്നെ അത് നമ്മള്. ഇവിടെ എന്താണ്, ആശ്രമത്തിന് ഞാൻ കുറ്റം പറയുകയല്ല, കാരണം ആശ്രമത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഭക്ഷണത്തിന് പണ്ട് രാത്രി എന്ന് പറഞ്ഞാൽ കഞ്ഞി, എന്നിട്ട് ഒരു തവയും പയർ. കൂടുതൽ കൊടുക്കാനുള്ള പൈസ ഇല്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷെ ആകെ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോട്ടീൻ. ഒരു തവി പയറിൽ നിന്നാണ് ഒരാളിനുള്ള പ്രോട്ടീൻ ഒരു ദിവസം കിട്ടുന്നത്. അതിൽ കൂടുതൽ കിട്ടും രണ്ട് മത്തി കഴിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷെ കിട്ടുമോ? കിട്ടത്തില്ല. നമ്മളിതൊക്കെ കഴിച്ചിട്ടാ വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു തവി പയർ, അപ്പം ആരോഗ്യം ശരിയാവത്തില്ല. അത് തന്നെ, പയറുമില്ല. അപ്പൊ അതൊക്കെ എന്താണ്, അതിനൊക്കെയുള്ള സാമ്പത്തികം വേണം, അത് ഉണ്ടാകണം. ഉണ്ടാകുമ്പോ ആ തരത്തിൽ എന്താണ് ഭക്ഷണത്തില്. പിന്നെ പൊതുവെ ഈ കൂട്ടുപരയില് കൂട്ടുപേരെ നോക്കുന്ന മഹാദരിദ്രവാസികളായി അവരെങ്ങനെ ലാഭം പിടിക്കാമെന്നുള്ളതാണ്. ഇതിൽ നിന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം? ഏതാശംബന്ധിച്ചെന്താണെന്ന് ശരി, ഈ വൂട്ടുവരെ നോക്കുന്ന ഒരു മനുഷ്യത്വ വിരുദ്ധനായി ഇന്ന് വരെ എത്രയോ ആശ്രമങ്ങൾ താമസിച്ചിട്ടുണ്ട്. അവരുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ എങ്ങനെ ആഹാരം കൊടുക്കാതെ കൊല്ലാം. ഇത് ഗവേഷണം നടത്തണം, റിസർച്ച് നടത്തുന്ന ആൾക്കാരാണ് വൂട്ടുവര്. എല്ലായിടത്തും അങ്ങനെ. എന്നുവെച്ചാൽ അങ്ങേറ്റം പിശുക്കന്മാരും നമ്മുടെ ഈ ഇരിക്കുന്ന സ്വാമിയെ കൂട്ടുവരെ നോക്കിയിട്ടുണ്ട് പണ്ട്. അഹി പറയരി എങ്ങനെ അല്ല, സാമ്പത്തികമായ പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പോ കോവിഡ് വന്നു, ബുദ്ധിമുട്ടായിരുന്നു, അപ്പോഴൊക്കെ ശരിയാണ്. പക്ഷെ അതിന് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് രാമകൃഷ്ണ മിഷനിലും ദയാനന്ദാശ്രമം. നിങ്ങൾ ഒരു ദിവസം ദയാനന്ദാശ്രമത്തിൽ പോകും നോക്കുക, പക്ഷെ അവിടെ നിർത്തത്തില്ല. അവിടെ ഇതുപോലെ കറുത്ത തൊലിയൊന്നും കണ്ട നിർത്തില്ല, വെളുത്തൊക്കെ ഇരുന്നാലും ഇതൊക്കെ ചിലപ്പോ അവിടെ നിൽക്കും കറുത്തോടെ. പണ്ട് നമ്മുടെ ഇവിടുന്ന് ഒരു ബ്രഹ്മചാരി പോയി, അവിടെ ഒരു കറുത്ത ബ്രഹ്മചാരി. ഇപ്പൊ ബ്രഹ്മചാരി ഇല്ല, ഗ്രഹസ്ഥനാണ്. പുള്ളി ഇങ്ങനെയൊക്കെ നോക്കിയവരും ഇവിടെ പറ്റിയില്ല, വേറെ ശിവേരിയിലെങ്ങാനും പോവാം, തൊലിയോടെ നോക്കും. അല്ല, രാമകൃഷ്ണ മിഷൻ തന്നെ ഞാൻ പറഞ്ഞു, ദയാനന്ദാസ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷനിലും ആദ്യമൊക്കെ പറഞ്ഞുവിടുമായിരുന്നു, ഇപ്പൊ അവിടെ ആളില്ലാത്തതുകൊണ്ട് കറുപ്പും വെളുപ്പും എല്ലാം എടുക്കും. ഇപ്പൊ ആദ്യമൊക്കെ കുറെ, അത് രാമകൃഷ്ണ മിഷന്റെ പോളിസി അല്ല, ഓരോ ബ്രാഞ്ചിൽ ഓരോരോ സ്വാമിമാരൊക്കെ ഇരിക്കുമല്ലോ, അവർക്കോരോ പോളിസി കാണും. ബ്രഹ്മചാരി ഒരാൾ അവിടെ നിർത്താനും നിർത്താതിരിക്കാനും അവർക്ക് അവകാശമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോഴങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സസ്യാഹാരിയാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിന് ഇതൊക്കെ ഉണ്ടാകും. കാരണം നിങ്ങളുടെ ആരോഗ്യത്തിന് അനുസരിച്ചുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി അധികം കൊടുത്ത് പൈസ കൊടുക്കേണ്ടി വരും. പഴയകാലത്തെ ആൾക്കാർ പറയും വാണിയന് കൊടുക്കാവുന്നത് വൈദ്യന് കൊടുക്കുന്നു, വാണിയെന്ന് വെച്ചാൽ വൈദ്യന് കൊടുക്കാവുന്നത് വാണിയന് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. വാണിയന് കൊടുക്കാവുന്ന വൈദ്യന് കൊടുക്കുന്നു. നിങ്ങൾക്ക് കാശ് മുടക്കി എന്തെങ്കിലും വാങ്ങിത്തരുന്നതിന് വരെ എന്ത് ചെയ്യും, പൈസ മുഴുവൻ മെഡിക്കൽ ആശുപത്രി കൊണ്ട് ചെലവാകും. അത് മനുഷ്യന്റെ ശരാശരി ആരോഗ്യം സസ്യാഹാരം കൊണ്ടും നിലനിർത്താം. ഒരാൾ അഹിംസാമൃതമാണ്, പിന്നെ അപ്പോ അവിടെ വേറെ ഒരു ഇത് വരും എന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ ശരീരത്തെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ആത്മീയതയും കുറവ് വരത്തില്ലേ എന്ന് വരും. നിങ്ങൾ നല്ല ഭക്ഷണവും കഴിച്ച് ആരോഗ്യം മുന്നോട്ട് ഭക്ഷണങ്ങൾ കഴിച്ച്, അതാണ് അടുത്ത ചോദ്യം വരുന്നത്. ശരി, അപ്പൊ അതവിടെ നിൽക്കട്ടെ, അടുത്ത ചോദ്യം അവിടെ ഇരിക്കട്ടെ. അപ്പൊ സസ്യാഹാരം എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾക്ക് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ അത് സസ്യാഹാരം എങ്ങനെയായിരിക്കണം, പോഷക ആഹാരമായിരിക്കണം. പോഷക ഗുണമുള്ള സസ്യാഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് മതി. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്ന ഇതാണ്, എന്താണ്, മറ്റുള്ളവരോട് വെറുപ്പുണ്ടാക്കാനല്ല, അഹിംസ എന്ന് പറയുന്ന ഒരു ആശയത്തെ അവിടെ താല്പര്യമുള്ളവർക്ക് സസ്യാഹാരം കഴിക്കും നല്ലത് തന്നെയാണ്. അതിനുവേണ്ടിയിട്ട് മനുഷ്യൻ ശരീരം സസ്യാഹാരത്തിന് പറ്റിയതാണെന്നും പറഞ്ഞ് വാദിക്കേണ്ട കാര്യമില്ല. മനുഷ്യനൊരു മിശ്രബുക്കാണെന്ന് അംഗീകരിച്ചാലും പ്രശ്നമൊന്നുമില്ല. മിശ്രബുക്കാകുമ്പോൾ സസ്യവും കഴിക്കാം, സസ്യം കൊണ്ടൊരാൾക്ക് ഒരാളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം, എന്താ പ്രശ്നം, കുഴപ്പമൊന്നുമില്ല. നല്ല ആരോഗ്യമുള്ളവരുണ്ട്, അതിന് ഏറ്റവും വലിയ തെളിവ് ഇതാണ്. അറിയാൻ ജൈനന്മാരെ നോക്കുക, സസ്യമേ കഴിക്കുന്നുള്ളൂ, അവർ നല്ല ആരോഗ്യമുള്ളവരാണ്. പക്ഷെ നല്ല ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ഭക്ഷണത്തിൽ ചെറുതായിട്ട് എങ്കിലും എന്താണോ നട്സ് ചെറുതായിട്ടെങ്കിലും ഉൾപ്പെടുത്തുന്നു, സസ്യഭക്ഷണം കഴിക്കുന്നു, പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു, നട്സ് ഉപയോഗിക്കുന്നു, ഡെയിലി ഒരു പഴം കഴിച്ചിരിക്കുന്നു ഡെയിലി. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കണം. പിന്നെ പച്ചക്കറികൾ, ചോറ് കഴിക്കാൻ പാടില്ല എന്നില്ല, പക്ഷെ അതിന്റെ അളവ് കുറച്ച് കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ആവശ്യമാണ്, സ്റ്റാർച്ച് നമുക്ക് ആവശ്യമാണ്, അപ്പൊ കുറച്ച് ചോറും കഴിക്കണം. ഞാനത് ഒഴിവാക്കി വെച്ചിരിക്കുന്ന എന്റെ എന്താണ് ആരോഗ്യ രോഗാവസ്ഥയെ വെച്ചുകൊണ്ടാണ്, ആരോഗ്യത്തിന്റെ ആ ഒരു അവസ്ഥയിലെത്തിയത് കൊണ്ടാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ സാധനത്തിൽ ചോറ് കഴിക്കുന്നതിന് കുഴപ്പമൊന്നും, പക്ഷെ അത് ഈ പറയുന്ന പോലെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് ആയിരിക്കും. അപ്പൊ പൂർണ്ണമായിട്ടും നമുക്ക് മത്സ്യവും മാംസവും ഒഴിവാക്കി സസ്യാഹാരം കൊണ്ട് തന്നെ നല്ല ആരോഗ്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ കൂടുതൽ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും.